അയാൾക്ക് താല്പര്യം ഇല്ലാതിരുന്നാൽ അത് പ്രശ്നമാണ്. അങ്ങനെ നിർബന്ധിച്ച അതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, അതിനൊക്കെ നമുക്ക് മറുപടി പറയാൻ പറ്റുമോ? അതൊക്കെ തന്നെ, അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവം, അതിനൊന്നും നമുക്ക് എന്താണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും അസുഖങ്ങൾക്കായിട്ട് ഒരു മരുന്നില്ല, പല അസുഖങ്ങളല്ലേ. അതുപോലെ വ്യക്തികളിൽ പല പല പ്രത്യേകതകൾ കാണും, അതിന് അതാത് വ്യക്തികൾക്ക് പരിഹാരം എന്നുള്ളതേ ഉള്ളൂ. അതിന് പൊതു സമാധാനം ഒന്നും ആർക്കും പറയാൻ പറ്റില്ല. അയാൾ എന്താ അങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ പ്രശ്നം, അയാൾ പരിഹരിക്കുന്നു. അയാൾ പരിഹരിക്കാത്തിടത്തോളം കാലം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഓരോ വ്യക്തികൾക്ക് ഓരോ സ്വഭാവവിശേഷങ്ങളാണ്. നമ്മളിപ്പോൾ വേറൊരാൾ അങ്ങനെയാണെന്ന് പറയുന്നു, അയാളെ നോക്കുന്നു നമ്മളിൽ എന്തോ ചില പ്രത്യേകതകളുണ്ട്, നമ്മളറിയുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാവരും രാഷ്ട്രീയം എന്നുള്ള രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം എന്തോന്നു, ഇതൊക്കെ ഈ മനുഷ്യ സമൂഹത്തിന്റെ ഭാഗമല്ലേ. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ് നമുക്ക് ഒരാളെ മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം അങ്ങനെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ് നമ്മൾ കുറെ പേരങ്ങനെ മാറ്റി നിർത്തുകയാണെങ്കിൽ പിന്നെ അങ്ങനെ പിന്നെ ആശ്രമത്തിൽ രാഷ്ട്രീയം പാടുണ്ടോ? അപ്പൊ പിന്നെ രാഷ്ട്രീയക്കാരെ നമ്മളെങ്ങനെ മാറ്റി നിർത്തും? എല്ലായിടത്തും ഇല്ല അത്. അങ്ങനെ രാഷ്ട്രീയക്കാരൊന്നും പ്രത്യേകിച്ചില്ല, എല്ലായിടത്തും ഉണ്ട്. കുടുംബത്തിനകത്തായാലും ഒരു രാഷ്ട്രീയമൊക്കെ വരും, അച്ഛനും അമ്മയും മക്കളും ഒക്കെ തമ്മിലില്ലേ രാഷ്ട്രീയം. അപ്പൊ പിന്നെ അങ്ങനെ എല്ലാവരും സമൂഹത്തിലും മൊത്തം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് വ്യക്തികളുടെ പ്രശ്നം, വ്യക്തികൾ അത് പരിഹരിക്കണം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ യുദ്ധം എന്നുള്ള അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ലതാണ്. യുദ്ധം വരുന്നതുകൊണ്ടാണ് പ്രശ്നം. തസ്മാ സർവേഷു കാലേഷു മാ മനസ്മര യുദ്ധ്യച്ച. എപ്പോഴും നീ എന്ത് ചെയ്യണം, എന്നെ ചിന്തിക്കുകയും വേണം, നീ യുദ്ധം ചെയ്യുകയും വേണം എന്നാണ്. എപ്പോഴും ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നല്ല, ഇപ്പൊ ഒരു ഭക്തനാണെങ്കിലേ അയാള് ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കും. അപ്പോൾ പിന്നെ അയാള് എന്ത് പ്രവൃത്തി, അയാൾക്ക് സൗകര്യമായ പ്രവൃത്തികൾ, അയാൾക്ക് ചെയ്യാൻ പറ്റിയ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അയാൾ ജീവിക്കും, പ്രശ്നമൊന്നുമില്ല. ഇത് യുദ്ധ എന്ന് പറയുന്നത് ഭാഷയുടെ നിയമം അനുസരിച്ച് അത് വിധിയാണ്, ലോട്ട് എന്ന് പറഞ്ഞ വിധിയാണ്. അവിടെ വിധിച്ചു കഴിഞ്ഞാൽ ചെയ്തേ തീരൂ എന്നാണ്, അത് ഇന്നൊരാൾക്ക് മാറാൻ പറ്റില്ല. ഇതാണ് പഴയ പ്രശ്നം, ഇന്ന് ഷൂട്ടാവാത്ത അതുകൊണ്ടാണ്. യുദ്ധസ്വ യുദ്ധ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിധിക്കുകയാണ്. വിധിച്ചാൽ ഒരാൾക്ക് അതിൽ നിന്ന് മാറാൻ, പണ്ട് വിധി അനുസരിച്ച് അവകാശമില്ല മാറാൻ, പോയാൽ ചെയ്തേ പറ്റും, മാറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതും എങ്ങനെ വിധിക്കുന്നു, ജാതിയുടെ അടിസ്ഥാനത്തിൽ വിധിക്കുന്നു. നക്ഷത്രിയനാണ്, അതുകൊണ്ടാണ് ഈ നിർബന്ധം പിടിക്കുന്നത്. നക്ഷത്രിയനാണോ, നീ അത് ചെയ്തേ തീരൂ. അപ്പോൾ തൊഴിലാണ്, പക്ഷെ തൊഴിൽ നിർബന്ധം പിടിക്കുകയാണ്. നീ ഇന്ന ജാതി ആയതുകൊണ്ട് നീ അത് ചെയ്തേ തീരൂ. നീ സന്യാസം എന്ന് പറയുന്നത് ബ്രാഹ്മണന്റെ തൊഴിലാണ്, അത് നീ ചെയ്യാനും പാടില്ല. വേറൊരു തൊഴിൽ നീ ചെയ്യാൻ പാടില്ല, നിന്റെ ജാതിയുടെ തൊഴിൽ തന്നെ ചെയ്യണം. ഇതാണ് ഗീതയിലെ നിർബന്ധം. അപ്പൊ വിധിയുടെ അടിസ്ഥാനത്തിലല്ല ഇന്നെങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇന്നെന്ന് വെച്ചാൽ മനുഷ്യന് സാധ്യതകളുണ്ട്, തിരഞ്ഞെടുപ്പുകളുണ്ട്. അവൻ സാധ്യതയ്ക്കനുസരിച്ച് തിരഞ്ഞെടുക്കുകയാണ്. നിങ്ങളിപ്പോ ഇവിടെ എങ്ങനെ വന്നു, ആരെങ്കിലും വിധിച്ചിട്ടാണോ? അല്ലല്ലോ. ഒരു തിരഞ്ഞെടുപ്പ് അതിൽ സാധ്യത അനുസരിച്ചേ നമുക്ക് പറ്റൂ. എന്തും തിരഞ്ഞെടുക്കാൻ പറ്റില്ല. ഇപ്പൊ എന്ത് തൊഴിൽ ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, വിധിയൊന്നുമല്ല, നമുക്ക് തൊഴിലില്ല ചെയ്യാൻ. തൊഴിലില്ലായ്മയാണ് പ്രശ്നം. ഇപ്പൊ തൊഴിലില്ലായ്മ ഒരു ഗുരുതരമായ പ്രശ്നമായിരിക്കുന്ന സ്ഥലത്ത് ഈ വിധിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം നിർദ്ദേശങ്ങൾക്കൊന്നും ഇന്നും യാതൊരു വിലയുമില്ല. ഇപ്പൊ നിങ്ങൾ ഒരാളോട് പറയണം നിങ്ങൾ ഈശ്വരാർപ്പണമായി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചോദിക്കും ഞാൻ എന്താ ചെയ്യേണ്ടത്, ചെയ്യാൻ എനിക്കൊന്നുമില്ല. ഇതാണ് ഇന്നത്തെ പ്രശ്നം. അപ്പൊ ചെയ്യാനൊന്നുമില്ലാത്ത ആൾക്കാരെടുത്താണ് നിങ്ങൾ എന്ത് പറയുന്നത്, ഈശ്വരാർപ്പണമായി ചെയ്യണമെന്ന്. നിങ്ങളിപ്പോ ആശ്രമത്തിൽ വന്നുകൊണ്ടാണ് ഈ പറയുന്നത് കേൾക്കുന്നത്. നാട്ടിലെങ്ങാനാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു തൊഴിൽ അന്വേഷിച്ച് കിടക്കേ, അല്ലെങ്കിൽ കിട്ടി എന്തെങ്കിലും തൊഴിൽ ചെയ്യേ ചെയ്യും. അവിടെ വന്നിട്ട് ഈശ്വരാർപ്പണമായി ചെയ്യാന്ന് പറഞ്ഞാൽ നിൽക്കാനൊന്നും സമയം കിട്ടത്തില്ല. ഇവിടെ ആകുമ്പോൾ ഒരു തൊഴിലുണ്ട്, എന്തായാലും ഒരു തൊഴിൽ ഉറപ്പായി. അപ്പോൾ നമുക്കെന്തുണ്ട്, അപ്പോൾ തൊഴിലില്ലാത്ത സ്ഥലത്ത് കർമ്മം ചെയ്യുക, ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ പ്രശ്നം തൊഴിലില്ലാത്തവനും തൊഴിലുള്ളവനുമാണ്. തൊഴിലില്ലാത്തവനോട് നിങ്ങൾ എന്ത് പറയും? ആശ്രമത്തിൽ ചെന്നാലും തൊഴിലാണ്, എവിടെ പോയാലും തൊഴിലാണ്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അവർ തൊഴിൽ വന്നതിന് ശേഷം മനസ്സിലായോ, ഒരു തൊഴിൽ വന്നതിന് ശേഷം നമുക്ക് പിന്നെ അങ്ങനെ ചെയ്യാം. കേരളത്തിൽ 40,000-ത്തോളം എഞ്ചിനീയറിംഗ് പാസ്സായവർ എഞ്ചിനീയറിംഗ് അവർക്ക് പറ്റിയ ജോലി കിട്ടാതെ അവരീ സ്വിഗ്ഗിയുടെയൊക്കെ ഡെലിവറി ബോയ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിൽ അവരും ഉണ്ട്. എന്നിട്ട് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ സൊമാറ്റോയുടെ എഞ്ചിനീയർമാരും ഉണ്ട്, അവർ പഠിച്ചതുകൊണ്ട് അവർക്ക് കിട്ടുന്നില്ല. ആ 5,000-6,000 ബാങ്കിൻ്റെ ഒക്കെ ഏജന്റ്. കാരണം അവിടെയാണ് നിങ്ങൾ പറയുന്നത് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യണമെന്ന്. ആദ്യം തൊഴിൽ എടുക്കുക, പിന്നെ കർമ്മം ചെയ്യാം. പണ്ട് പറഞ്ഞ അങ്ങനെയല്ല. എന്താണ്, നീ ഏത് ജാതി ജനിച്ചോ, ക്ഷത്രിയനാണെങ്കിൽ നീ ആ തൊഴിൽ ചെയ്യണം. നമ്മളിതൊക്കെ പറയുമ്പോൾ ഇന്നത്തെ പ്രശ്നങ്ങളും അഡ്രസ് ചെയ്യും. പഴയ ഒരു കാലത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് ഇത് പറയുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഈ ഗീതയൊക്കെ പറയുന്നവർ പൊതുവെ അവര് പറയുന്നൊരു എന്താണ്, ഒരു മധ്യവർത്തി അല്ലെങ്കിൽ മേലോട്ടുള്ള ആൾക്കാരുടെ അടുത്തേ പറയാൻ പറ്റും. അവർക്ക് താഴോട്ടവർക്കൊന്നും ഇറങ്ങി പറയാൻ പറ്റില്ല, പ്രയാസമാണ്. കാരണം അവരാകുമ്പോൾ എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്യുന്നവരായിരിക്കും. അവരോട് അവരെ പറഞ്ഞ് സൂചിപ്പിക്കാം ഇത് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയാം. അവർക്ക് കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നും. മറ്റവനിത് കേൾക്കാൻ നിന്ന് തരത്തില്ല ഭൂരിപക്ഷം. അപ്പൊ അത് പഴയ കാലത്ത് എന്താണ്, വിധിക്കുകയാണ്, ചെയ്യുക ചെയ്യുക. വിധിക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഇപ്പോൾ ഈ തൊഴിലില്ലായ്മ വന്നത് ജനപ്പെരുപ്പവും സാമ്പത്തികമായ വിഷയങ്ങളും രാഷ്ട്രീയവും പല കാര്യങ്ങളാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അന്നിപ്പോ പാരമ്പര്യമായിട്ട് അച്ഛന്റെ തൊഴിൽ തന്നെ മകൻ ചെയ്യണം. അവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, അവൻ തീരെ താല്പര്യമില്ലെങ്കിലും അവൻ ചെയ്യാനത് നിർബന്ധിതനാണ്. അർജുനനെ പോലെ അർജുനനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രവൃത്തി ചെയ്യാനേ താല്പര്യമില്ല, എന്നാലും അവസാനം പറഞ്ഞു ചെയ്യിക്കുകയാണ്. ഇഷ്ടമില്ലാത്ത ഒരു ജോലി ചെയ്യിക്കുകയാണ്. അത് ഏതുപോലെയെന്ന് വെച്ചാൽ, നമ്മുടെ കസബ് എന്ന് പറഞ്ഞ ഒരാളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കസബ് കേട്ടിട്ടുണ്ടോ? ആരാണ് അയാളെ? ചെറിയ അയാളൊരു അയാളെ ചരിത്രം വായിക്കുന്നു. അയാളൊരു ചെറിയ ദാരിദ്ര്യമുള്ള വീട്ടിൽ ജനിച്ചതാണ്. വളരെ ദാരിദ്ര്യമുള്ള വീട്ടിൽ അയാളെ ചെറിയ പ്രായത്തിലെ എടുത്തുകൊണ്ട് പോയി തീവ്രവാദികൾ ബ്രെയിൻ വാഷ് ചെയ്തു. അപ്പോൾ ആ ഒരു പ്രായത്തിൽ അയാൾക്ക് തിരിച്ചറിയില്ല എന്ത് ചെയ്യണം എന്ത് അങ്ങനെ തിരിച്ചറിയില്ല. പക്ഷെ ചെറിയ പ്രായത്തിൽ അയാളെ ബ്രെയിൻ വാഷ് ചെയ്ത് എന്താണ് അവർ പഠിപ്പിച്ചതാണ്. എന്നാ വികമ്പിത മർഗസ്, നിവറയ്ക്കരുത് കൊല്ലുമ്പം, ഇത് പഠിപ്പിച്ച്. പിന്നെ മാ മനസ്മര വിദ്യജ, അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട് തകർക്കുക. അവനെന്ത് ചെയ്തു, അവനെ അങ്ങനെ ആ ബ്രെയിൻ വാഷ് കൊണ്ട് അവനൊരു നല്ല ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഒരു വയക്കെ പോട്ടീസവനും കൊണ്ടുവന്ന് കണ്ണി കണ്ടവരെയൊക്കെ പിടിവിച്ചു. അപ്പോ ഇതാണ് ബ്രെയിൻ വാഷിന്റെ ഒരു ഗുണം. ദേവനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെററിസ്റ്റ് ആക്കാൻ പറ്റും. ആ പ്രായത്തിൽ കിട്ടണം മിക്കവാറും അങ്ങനെ ഒരു സമയം. അപ്പൊ ഹിംസ താല്പര്യമില്ലാത്തവന് വിധികളൊക്കെ, അതൊക്കെ വിധിയാണ്, മതമാണത്. വിധികളിലൊക്കെ ഇങ്ങനെ സംഭവിക്കും. അവിടെ നിന്നാണ് അവന് സ്വതന്ത്രമായൊരു തെരഞ്ഞെടുപ്പിന് അവന് അവസരമില്ല, സാധ്യതകളും ഇല്ല അവന്റെ മുമ്പിൽ. അവനത് ആയിപ്പോയി, അവനത് തന്നെ ചെയ്യും. അപ്പൊ അവിടെ നിന്ന് ഒരിക്കലും നമുക്ക് ഈ പറയുന്ന കർമ്മയോഗമൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അവനൊരു തൊഴിൽ ചെയ്യുന്നു, അവന്റെ തെരഞ്ഞെടുപ്പ്. കാരണം ഇപ്പൊ തൊഴിൽ ചെയ്യുന്നു നമുക്ക്, നിങ്ങൾക്ക് തന്നെ ഇവിടെ ഡ്യൂട്ടികൾ തരുന്നു, പല ഡ്യൂട്ടികൾ. നമുക്ക് ഇഷ്ടമില്ലാത്ത ഡ്യൂട്ടിയാണ് തരണമെങ്കിൽ പിന്നെ നമുക്ക് അവിടെ പ്രവൃത്തിയോടെ ചെയ്യാൻ പറ്റും. ആ പ്രവൃത്തിയോട് നമുക്കൊരു താല്പര്യം കൂടെ വരണം, വേണ്ടേ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് ഒരു താല്പര്യം വന്നില്ലെങ്കിൽ നമ്മൾ രാഗിക്കൊണ്ടേ ചെയ്യത്തുള്ളൂ. ഇപ്പൊ തൊഴില് എന്ന് പറയുന്നിടത്ത്, പ്രവൃത്തി എന്ന് പറയുന്നിടത്ത് തന്നെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതെല്ലാം ഒത്തു വന്നാലേ പിന്നെ ഈ കർമ്മയോഗം നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അർജുനനെ ഇത്രയും നിർബന്ധിച്ച യുദ്ധത്തിന് ഇറക്കിയിട്ടും അവിടെ ഒരു കർമ്മയോഗവും നടന്നില്ല. അർജുനൻ എന്ത് ചെയ്ത്? കണ്ടവനെയൊക്കെ അറഞ്ഞം പുറഞ്ചം വെട്ടി കൊന്ന് അലറിക്കൊണ്ട് ക്രോധിക്കുകയും അട്ടഹസിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ, അല്ല അവിടെ ഒരു കർമ്മയോഗവും നടന്നില്ല. മഹാഭാരതം കഥ മൊത്തം നോക്കിയാൽ അത് തന്നെ കാണുന്നു. ഇതവിടെ വർക്ക് ചെയ്തേയില്ല. പിന്നെ ഈ പറയുന്ന പോലെ എന്താണ്, ചാടി ഇറങ്ങി യുദ്ധത്തിന് വേണ്ടി. വിധിയുടെ കുഴപ്പം അതാണ്. ഒരാളൊരു, അയാൾക്ക് ഇഷ്ടമുള്ള ഒരു കർമ്മം അയാൾ തെരഞ്ഞെടുത്ത് അതിനയാൾക്ക് അവസരങ്ങളൊക്കെ ഒത്തുവന്നു, അയാൾ സന്തോഷത്തോടുകൂടി ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അവിടെ മാത്രമേ ഈ പറയുന്ന കർമ്മയോഗമൊക്കെ നടക്കത്തുള്ളൂ. മറ്റ് സ്വധർമ്മമാണെങ്കിൽ നടക്കത്തില്ല. സ്വധർമ്മവും കർമ്മയോഗവും തമ്മിൽ യോജിക്കത്തില്ല ഒരിക്കൽ. സ്വധർമ്മം എന്ന് പറയുമ്പോൾ ജാതി ധർമ്മമാണ് എന്നുവെച്ചാൽ നമ്മുടെ ആചാര്യന്മാരൊക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്ന അങ്ങനെയാണ്. ഇനി സ്വധർമ്മം ചെയ്യുക എന്ന് വെച്ചാൽ ജാതി ധർമ്മം ചെയ്യുക. അപ്പൊ ജാതി ധർമ്മം എന്ന് പറയുമ്പോൾ അവിടെ നിർബന്ധം വരും ചെയ്യാൻ അല്ല. കർമ്മങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് എന്താണ്, നമ്മുടെ ചുറ്റുപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ചുറ്റുപാടുകളൊക്കെ നമുക്ക് അനുകൂലമാണെങ്കിൽ ശരി, നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഈശ്വരാർപ്പണമായിട്ടോ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമുക്ക് ചെയ്യാം. ചുറ്റുപാടുകൾ നമുക്ക് അനുകൂലമല്ലെങ്കിൽ നമ്മൾ, നമ്മുടെ കുറേ ശ്രദ്ധ നമ്മൾ ഈ ചുറ്റുപാടുകളോട്, ഒന്നുകിൽ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ, ഇല്ലെങ്കിൽ അതിനോട് ഫൈറ്റ് ചെയ്യണം. ഈ രണ്ട് കാര്യത്തിന് വേണ്ടി നമ്മൾ എനർജി ചെലവഴിക്കേണ്ടി വരും. അതാണ് നേരത്തെ ഇപ്പോൾ ചോദിച്ചില്ലേ, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നു അങ്ങനെയാണ് അങ്ങനെയാണ്. ഒന്നുകിൽ നമ്മളെന്ത് ചെയ്യണം, നമ്മുടെ എനർജി കുറേ അത് നമ്മുടെ ചുറ്റുപാടുകളെ പരിഗണിക്കാതെ നമുക്കൊരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ നമ്മൾ അതിനോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കും, അപ്പോൾ നമുക്ക് അനുകൂലമല്ലാത്തതിനോട് പൊരുത്തപ്പെടുന്നതായ സംഘർഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഫൈറ്റ് ചെയ്യും, അതും സംഘർഷമാണ്. രണ്ടും സംഘർഷമാണ്. പിന്നെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളോടൊന്ന് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന കർമ്മയോഗവും മറ്റുമൊക്കെ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അർജുനൻ കർമ്മയോഗത്തിൽ പരാജയപ്പെട്ടു പോയത്. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരു കർമ്മത്തിന് തയ്യാറാക്കുക എന്നുള്ളതല്ല, പിന്നെ ആ പ്രവൃത്തി അയാൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ കർമ്മയോഗം വരും. ഇപ്പോൾ യുദ്ധത്തിന് ഇറങ്ങാൻ ആർക്കും പറ്റും, ഏത് ക്ഷത്രിയനും പറ്റും, പക്ഷെ അത് കർമ്മയോഗമാകണ്ടേ? ഗീതയിൽ പറയുന്ന കർമ്മയോഗം പരാജയപ്പെട്ടതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആര്? ആരാണ്? അർജുനൻ. ഈ കഥയ്ക്കനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കഥയിൽ അർജുനൻ അട്ടർ ഫെയിലൂറാണ്. അർജുനന് ഒന്നും സാധിക്കാൻ പറ്റില്ല അവസാനം വരെ. സാധാരണ ഏത് യുദ്ധത്തിലും പങ്കെടുക്കും പോലെ അതാണ് പറയുന്നത്, ഇത് നടക്കില്ല എന്ന്. എന്താണ് പറയുന്നത്? യോഗേശ്വരനായ കൃഷ്ണനാണ് ഉപദേശിച്ചത്, അർജുനനാണ് കേട്ടതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ പുകഴ്ത്തി പറയും. പക്ഷെ ആ പറയുന്ന കഥയ്ക്കനുസരിച്ച് ചിന്തിച്ചാൽ ഇതൊക്കെ വെറും ക്യാരക്ടറാണ്. എന്നാലും കഥ നമ്മളെ ഒരു ഗുണപാഠം പഠിപ്പിക്കാനാണല്ലോ. ഒരിക്കലും അർജുനൻ ഈ യുദ്ധസമയത്ത് ഒരിക്കലും ഒരു കർമ്മയോഗിയെ ആയിരുന്നില്ല. യുദ്ധം ചെയ്തു, അത്രേ സംഭവിക്കുന്നു. എന്തുകൊണ്ട്? കർമ്മയോഗം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്, യുദ്ധവുമായിട്ടൊരിക്കലും പൊരുത്തപ്പെടുത്താൻ അങ്ങനെയുള്ള ഒരു പ്രവൃത്തി ആർക്കും. പിന്നെ ഇപ്പോൾ ഹിംസാത്മകമായ ഒരു കശാപ്പുകാരൻ, അയാള് കോഴിയെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്നു, ചില മെഷീനിലായിരിക്കും, ഇപ്പം മെഷീനിലാണ് കട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു തൊഴിലിനോട് അയാൾ അങ്ങോട്ട് താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതി ഒരു മനുഷ്യന് അയാൾക്ക് അതിലൊരു മനസാക്ഷി കുത്തം തോന്നുന്നില്ല. അയാൾ വിചാരിക്കും ഇതെന്റെ തൊഴിലാണെന്ന് വിചാരിക്കും. തൊഴിലാണെന്ന് വിചാരിച്ച് അയാൾ ആ പ്രവൃത്തി ചെയ്യും. അപ്പോൾ അയാൾക്കവിടെ ഈ പറയുന്ന തരത്തിലുള്ള ഒരു കർമ്മയോഗത്തിന്റെ ആവശ്യം ഇല്ല. ഇല്ലാതെ തന്നെ അയാൾ അതിന് പ്രിപ്പയർഡാണ്. എന്തുകൊണ്ട്? അയാളുടെ തൊഴിൽ എന്നുള്ള നിലയ്ക്ക് അയാൾ അതിന് പരിചയം കിട്ടിയുകൊണ്ട് അയാളത് ചെയ്യും. അയാൾക്ക് പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ തൊഴിൽ നിന്ന് തന്നെ ആ പരിശീലനം അയാൾ ഉണ്ടാക്കിയെടുത്തു. ഇനി അയാൾക്ക് അത് കാണുമ്പോൾ, രക്തം കാണുമ്പം തല കറങ്ങും ആളാണ്, അല്ലെങ്കിൽ അയാൾക്ക് മാനസികമായ ഇതൊക്കെ പിടയ്ക്കുന്ന കാണുമ്പോൾ പ്രയാസം തോന്നുന്ന ഒരാളാണെങ്കിൽ, അയാള് അതിനെ അയാൾക്ക് അതിജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ചിലപ്പോൾ അയാൾ അതിജീവിച്ചെന്നിരിക്കും കുറച്ച് ദിവസം അത് പരിശീലിച്ച്. അത് കർമ്മയോഗമൊന്നുമില്ല, തൊഴിലിനോടൊരു താതാത്മ്യപ്പെടൽ. പരിശീലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ വേറെ തൊഴിൽ അന്വേഷിച്ചു പോകും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിൽ തന്നെ കുറച്ച് കഴിഞ്ഞൊരു പരിചയം വന്ന അയാൾ അതിൽ അതങ്ങ് സ്വാഭാവികമാവും. അവിടെ അയാളെ കൊണ്ടുപോയി ഗീതാ ക്ലാസ് എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതൊരു ഒരു അഡ്ജസ്റ്റ്മെന്റാണ്, നമ്മുടെ മനസ്സ് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യും. അവിടെ ഒന്നും ഗീതയുടെ ആവശ്യമില്ല. അപ്പൊ തൊഴിലാവുമ്പോൾ ഇതൊന്നും ഇവിടെയൊന്നും നടക്കത്തില്ല. കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, അങ്ങനെയുള്ളൊരു കണ്ട്യൂസീവ് എൻവയൺമെന്റ് മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അല്ലാതെ ഫൈറ്റിങ്ങിലൊന്നും ഇത് ഇങ്ങനെ എന്താണ് ഹിംസാത്മകമായ ഒരു പ്രവൃത്തി ഒരു സ്ഥലത്തും നടക്കത്തില്ല. പിന്നെ ചിലർ പറയും പട്ടാളക്കാരുടെ കാര്യം പറയും, പട്ടാളം യുദ്ധം അവിടേക്കാണ് ഇതിൻ്റെ ആവശ്യം. അതിലും യാതൊരു അർത്ഥശൂന്യമായ കാര്യമാണ്. കാരണം പണ്ട് ഈ മനുഷ്യനെ പറഞ്ഞല്ലേ വിധിയാണ്, അവനീ ജാതി ജനിച്ചു പോയി, അതുകൊണ്ട് അവൻ യുദ്ധം ചെയ്തേ പറ്റും. ഇന്നും മനുഷ്യൻ പട്ടാളത്തിൽ പോകാന്ന് വെച്ചാൽ അവന് തൊഴിലില്ലാത്തതുകൊണ്ട് പോകുന്നതാണ്, ഒരു തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അവൻ അവിടെ പോയിട്ട് എന്താണ്, കൊല്ലാൻ വേണ്ടി പോകുന്നതല്ല. അവന് കൊല്ലാനും ചാകാനും ഇഷ്ടമുണ്ടായിട്ട് പോകുന്നതല്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നോക്കുന്നത് ചെറുപ്പകാലത്ത് ഒരു തൊഴിൽ, തൊഴിലില്ലായ്മ അത്രയാണ്. ഒരു ഇപ്പൊ എന്താണ് അഗ്നിവീർ കൊല്ലത്തെ കാണുന്നതിൽ 10,000 ആൾക്കാർ അവിടെ ക്യൂ നിന്ന് എന്തിനു വേണ്ടിയിട്ട്, ആരെങ്കിലും കൊല്ലാനാണോ? അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിലിലെ ജീവിതമാണ് പ്രശ്നം. അത് ഇന്നത്തെ മനുഷ്യൻ അതിനെ കേവലം മറ്റേത് തൊഴിലും പോലെ ഒരു തൊഴിലായിട്ടേ കണക്കാക്കുന്നുള്ളൂ. അപ്പോൾ അവന് കുടുംബം വേണം, ഭാര്യ വേണം, മക്കൾ വേണം. അപ്പോൾ ഇത് അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് സമ്പത്ത് കിട്ടും. പട്ടാളത്തിൽ ചേരുന്നതിൻ്റെ ഒരൊറ്റ ലക്ഷ്യമേ സാധാരണ 99% പേർക്കും ഉള്ളൂ. പിന്നെ എന്താണ് ഈ കൊല്ലാനുള്ള മനസ്സ്. പിന്നെ ഇവർക്ക് യുദ്ധം ചെയ്യാനുള്ളത് വരുന്ന അവിടെ ചെന്നൊരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ, ഒരു ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പം ഇവർക്ക് എന്ത് ചെയ്യും, യുദ്ധം ചെയ്യാനുള്ള ട്രെയിനിങ് കിട്ടും. യുദ്ധം ചെയ്യാനുള്ള ട്രെയിനിങ് കിട്ടിയാലും അതുകൊണ്ട് ഇവനെ ശരിക്കും അങ്ങോട്ട് കൊല്ലാൻ പറ്റത്തില്ല. പിന്നെ അടുത്ത പേടിയാണ് ഇവർ മദ്യം കുറേശ്ശെ കൊടുക്കുന്നു, ഇവന്റെ ബുദ്ധിയെ കുറച്ച് അത് പട്ടാളക്കാർക്ക് കമ്പൽസറി ആയിട്ടും കൊടുക്കും. അപ്പോൾ ഈ മദ്യം കഴിച്ചു കഴിയുമ്പോൾ ഒരു ആവേശം വരുമല്ലോ, ഇവന്റെ ട്രെയിനിങ് ഈ മദ്യമൊക്കെ ആവും. പിന്നെ ഇനി യുദ്ധരംഗത്ത് പോകുമ്പോഴും ഇവൻ എന്തുകൊണ്ട് കൊല്ലുന്നു, കാരണം മറ്റവൻ്റെ കയ്യിലും തോക്കിരിക്കുകയാണ്, അവൻ്റെ കയ്യിലും തോക്കിരിക്കുകയാണ്. ഇതാരാദ്യം പൊട്ടിച്ചോ അവനെ ജീവിക്കാൻ പറ്റും. അപ്പൊ തന്നെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ വെടിവെക്കുന്നത്, താൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടേക്ക് ഹിംസയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഈ പഴയ ഈ വിധിച്ച യുദ്ധം പോലെയല്ല, ആക്രമണമല്ല അവിടെ. ഇതുപോലെയുള്ള കൊല്ലാൻ വേണ്ടിയുള്ള യുദ്ധങ്ങളല്ല നടക്കുന്നു. അങ്ങനെ ഒരു ജീവിതമാർഗത്തിലേക്ക് തിരിഞ്ഞു പോകുന്നു. പിന്നെ ആ ഒരു ജോലി ചെയ്യാൻ അവൻ നിർബന്ധിതനാകുന്നു. എന്നാലും ഓരോ പട്ടാളക്കാരനും ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കണേന്നാണ്. കാരണം ആരും ഒരു റിസ്ക് അവരാഗ്രഹിക്കുന്നില്ല. യുദ്ധം ഉണ്ടായാൽ ചിലപ്പം ജീവിച്ചിരിക്കും, മരിച്ചു. പിന്നെ അതിൽ വന്നു കഴിഞ്ഞാൽ ഇവന്റെ ട്രെയിനിങ്ങും ഈ മദ്യത്തിന്റെ സ്വാധീനവും ഒക്കെ കൊണ്ട് അവനങ്ങ് ഇറങ്ങിപ്പോട്ട് ഇവനെ മുമ്പോട്ട് തള്ളിവിടുകയാണ്. ഇവൻ പിന്തിരിഞ്ഞാൽ പിറകു നിന്ന് ഇവനെ തന്നെ വെടിവയ്ക്കും. അപ്പൊ ആ പോക്കിലവന് രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോവുകയല്ലാതെ വേറെ വഴിയില്ല. മാർച്ച് എന്ന് പറഞ്ഞാൽ മാർച്ച് ചെയ്തേ പറ്റും. അതിനൊന്നും അവിടെ നിന്ന് ഈ കർമ്മയോഗം ഇങ്ങനെയുള്ള ഏർപ്പാടുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ആരാച്ചാർ, അതൊക്കെ പാരമ്പര്യമായി ചെയ്തു വരുന്ന തൊഴിലുകളാണ്. അവരൊക്കെ കൊല്ലുന്നു, അവർക്കൊന്നും കർമ്മയോഗത്തിന്റെ ആവശ്യമില്ല. കർമ്മയോഗം എന്ന് പറയുന്നത് അവിടെ ഒരു പ്രശ്നമേ അല്ല. അവരുടെ തൊഴിൽ, ഒരു തൊഴിൽ കിട്ടി, അതാണ് അവർ പാരമ്പര്യമായി ശീലിച്ചു വരുന്നത്. അവരത് ചെയ്യുന്നു, പാരമ്പര്യ കുടുംബങ്ങളത് ചെയ്യുന്നു, അവരങ്ങനെ ചെയ്യും. അപ്പോൾ അത്തരം ഒരു സന്ദർഭങ്ങളിലും യുദ്ധം ഉൾപ്പെടെ ഒരിടത്തും കർമ്മയോഗം ഒന്നും നടക്കത്തില്ല. നിങ്ങൾക്ക് സമാധാനമായിരുന്ന എന്തെങ്കിലും പ്രവൃത്തികളൊക്കെ ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക്. അതുകൊണ്ട് ഈ തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധജ എന്ന് പറയുന്നവര് യുദ്ധമെന്ന് പറയുന്നതുകൊണ്ട് പോയി. യുദ്ധത്തിനവിടെ യാതൊരു തരത്തിലുള്ള യുദ്ധത്തിൽ അതിന് യാതൊരു സാധ്യതയും, ഹിംസയിൽ അതിന് സാധ്യതയും. ഒരു കശാപ്പുകാരന് പോലും അത് ഇറക്കിയേറ്റ് പ്രായോഗികമായി നടക്കത്തില്ല. സാഹചര്യങ്ങൾ അനുകൂലമായാൽ മാത്രമേ ഉള്ളൂ ഈശ്വരാർപ്പണം ഇങ്ങനെയുള്ള പോലെ. പിന്നെ എന്താണ് ആൾക്കാർ സാധാരണ കരുതുന്നതേ, ഒരുത്തൻ വഴിയെ നടന്നു പോകുമ്പോഴേ നമ്മൾ കാണുന്നു ഒരു പഴത്തൊലി ചവിട്ടിക്കഴിഞ്ഞാൽ തെന്നി വീഴും. തെന്നി വീഴുമ്പോൾ അവൻ ദൈവമേ എന്ന് വിളിക്കും. ഇതല്ല കർമ്മയോ, മനസ്സിലായി? അപ്പോൾ അതാരും വിളിച്ചു പോകും? അതത്ര സീരിയസ് ആയിട്ടൊന്നുമില്ല. അത് മനുഷ്യ സഹജമായി വിളിക്കുന്ന വിളിയാണ്. അങ്ങനെ വിളിച്ചു എന്ന് വിചാരിച്ചു, അങ്ങനെ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും സന്ദർഭത്തിൽ ദൈവമേ എന്ന് വിളിച്ചു എന്ന് വിചാരിച്ചാൽ ഒന്നും കർമ്മയോഗമാകത്തില്ല. അതൊക്കെ എല്ലാ മനുഷ്യരും വിളിക്കാറുണ്ട്, അങ്ങനെയാകത്തില്ല. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഈ എന്താണ് ഈ വടക്കേന്ത്യയിലൊക്കെ ഇവർ ഈ ലഹളകളൊക്കെ അടക്കുമ്പം ശ്രീറാം ജയറാം എന്ന് വിളിച്ചുകൊണ്ടാണ് ആൾക്കാരെ പുരയ്ക്ക് തീ വയ്ക്കുന്നതും വെട്ടുന്നതും കുത്തുന്നതും ഒക്കെ. ചിലർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഒന്ന് കർമ്മയോഗമാകത്തില്ല. അവർ വിചാരിക്കുന്നത് ഇതൊക്കെ കർമ്മയോഗമെന്നാണ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മര വിദ്യജ. അതുകൊണ്ടാണ് ഈ മറ്റുള്ളവന്റെ പുരയ്ക്ക് തീ വയ്ക്കുമ്പോഴത്തേക്കും നിലവിളിക്കുന്നത്. അവിടെ നിന്നും ഈ കർമ്മയോഗത്തിന്റെ ഇത് ആൾക്കാർ മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇവർ പറയുന്ന ധർമ്മം രക്ഷിക്കാനെന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്താ ധർമ്മം? ഇവിടെ പറയുന്ന ഓരോരുത്തരുടെ ജാതി ധർമ്മം രക്ഷിക്കാനെന്നാ പറയുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ഇത് നമ്മളിപ്പോ കൃഷ്ണൻ അർജുനൻ ഒക്കെ മുൻനിർത്തി, കൃഷ്ണൻ ഭഗവാനാണ് അർജുനൻ ഇതൊക്കെ മുൻനിർത്തി സംസാരിക്കുന്നു വെച്ചാൽ ഇതെല്ലാം വെറും ക്യാരക്ടേഴ്സാണ്. ആരുടെ? വെറും ക്യാരക്ടേഴ്സ്. ആരുടെ? വ്യാസൻ ആൾസോ എ ക്യാരക്ടർ, പ്രീസ്റ്റലി ക്യാരക്ടേഴ്സ്, ഓൺലി പ്രീസ്റ്റലി ക്യാരക്ടേഴ്സ്. ആ ഏതോ ആൾക്കാർ എഴുതിയാരാണെന്ന് അറിയത്തില്ല നമുക്ക്. അങ്ങനെ കുറച്ച് ആൾക്കാർ എന്താണ് ഒളി ഫോർ ദർ ഓൺ ബെനിഫിഷ്യറീസ് ബെനിഫിറ്റ്സ്, അതിനുവേണ്ടിയിട്ട് അവർ ചെയ്ത കാര്യമാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? ഇങ്ങനെയുള്ള കുറെ ക്യാരക്ടർ എല്ലായിടത്തും അതാ ചെയ്യുന്നത്. അപ്പൊ അള്ളാഹു പറഞ്ഞെന്ന് പറയുന്നു, കർത്താവ് പറഞ്ഞെന്ന് പറയുന്നു, യഹോവ പറഞ്ഞെന്ന് പറയുന്നു, എല്ലായിടത്തും ഇതല്ലേ ചെയ്യുന്നത്. ഇവർ ക്യാരക്ടേഴ്സിനെ ഇവർ സൃഷ്ടിക്കുകയാണ്, എന്നിട്ട് അവരുടെ അജണ്ട അതിലൂടെ നടപ്പാക്കും. ഇത് കുറെ പ്രീസ്റ്റ് എന്ന് പറയുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ, ക്ഷത്രിയൻ ഏത് സമയവും ആക്റ്റീവായിരിക്കും. എന്തിനവൻ യുദ്ധത്തിന്, ഇതേ ഉള്ളൂ ഇതിന്റെ അടിസ്ഥാനം. ഈ പറയുന്നു ഏത് സമയവും യുദ്ധത്തിന് തയ്യാറായാലും യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. യുദ്ധം ചെയ്ത് അവൻ എന്ത് ചെയ്യണം, പണം സമ്പാദിക്കണം, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് യാഗം ചെയ്യണം, ഇവർക്ക് ദക്ഷിണയായിട്ട് കൊടുക്കണം. ഇത്രേ അവർക്ക് ഉള്ളൂ. ആര് ചത്താലും പ്രശ്നമാണ്. ഇവരുടെ കുടുംബമോ ഫാമിലിയോ ഇവരുടെ ഭാര്യയോ മക്കളോ ഒന്നും ഒരു നഷ്ടവും വരത്തില്ല. കാരണം എന്തുകൊണ്ട്, ഇവരാരും യുദ്ധരംഗത്തില്ല. ഇവരുടെ തൊഴിൽ വേറെയാണ്, ഇവർ വളരെ സേഫായ സ്ഥലത്തിരിക്കും. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇവർ സൃഷ്ടിച്ച ഭഗവാനും ഇവർ സൃഷ്ടിച്ച കൃഷ്ണനും കൂടെയാണ് കിടന്നടിക്കുന്നത്. അവരെപ്പോഴും സേഫായിട്ടിരിക്കും. ഇത് 12,000 വർഷം മുമ്പേ തുടങ്ങി വെച്ച ഒരു തട്ടിപ്പാണ്. ഇന്നും മനുഷ്യനൊന്നും തിരിച്ചറിയുന്നില്ലെന്ന് പറഞ്ഞ എന്തു ചെയ്യാനോ? ഇത് വെറും ക്യാരക്ടേഴ്സാണ്, അതിനകത്തൊന്നുമില്ല. പക്ഷെ ജനങ്ങൾ പിന്നെ അതിനോടങ്ങ് താതാത്മ്യപ്പെട്ടു, അത്രേ ഉള്ളൂ. പിന്നെ അവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും, ഇതാ ഇതാണ് കൃഷ്ണൻ ജനിച്ച സ്ഥലം, ഇതാണ് ഞങ്ങൾ എഴുതി വെച്ച കൃഷ്ണൻ ജനിച്ച സ്ഥലം, ഇതാണ് ഞങ്ങൾ എഴുതി വെച്ച രാമൻ ജനിച്ച സ്ഥലം, ഇതാണെന്ന് കാണിച്ചു കൊടുക്കും. അതേപോലെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള കുട്ടികൾ വായിക്കുമെന്ന് അറിയത്തില്ല. എൻ്റെ ഹൈസ്കൂൾ സമയത്തൊക്കെ വളരെ ഞങ്ങൾക്കൊക്കെ ആവേശമുള്ള ഒരു പുസ്തകം ട്രാക്കുള വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇന്ന് വായിക്കും, വായനയില്ലല്ലോ അവർ, മൊബൈലിലല്ല. ട്രാക്കുള ഒരു ഹൊറർ, അവിടെ തന്നെ കാണും. പക്ഷെ വായിക്കണോ അത്? അത് എഴുതിയിരിക്കുന്നത് നമ്മൾ അത്രയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് എഴുതിയിരിക്കുന്നത് ഒരു ഡയറിയുടെ രൂപത്തിലാണ്, ഒരാളുടെ ഡയറി എഴുത്താണ്. ഒരാൾ ഡയറി എഴുതുന്ന വെച്ചാൽ, ഈ ഡയറി എഴുതാന്ന് വെച്ചാൽ ഒരാളുടെ അനുഭവമല്ലേ? അപ്പൊ ഈ ഡയറി നമ്മളിങ്ങനെ വായിച്ചു വായിച്ചു പോകുമ്പോൾ ഒരാൾ അനുഭവം എഴുതി വെച്ചിരിക്കുകയാണ്. പക്ഷെ അയാളെ സമ്മതിക്കണം. ഞാൻ ഈ ട്രാക്കുകൾ വായിച്ചതിൻ്റെ അന്ന് ഒരു ദിവസം ഞാൻ എൻ്റെ മുറിക്കകത്ത് ജനലിൽ കൂടെ മൂത്രം ഒഴിച്ചു, പുറത്തിറങ്ങാൻ പറ്റിയില്ല. ചെറിയ പ്രായത്തിലാണ്, കാരണം ശരിക്കും പേടിച്ചു പോകും, പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാൻ 8-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് മറ്റാണ് അത് വായിച്ചു. ഭയങ്കര ഒരു സംഭവമാണ് അത്. സംഗതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അത് ട്രാക്കുളയുടെ സ്ഥലം എന്ന് പറയുന്നത് ട്രാക്കുള പാലസാണ്. ഇത് ഈ ട്രാക്കുള പാലസ് എന്ന് പറയുന്ന ഒരു പഴയ ഒരു കൊട്ടാരം ഒരു സ്ഥലത്തുള്ളതാണ്. ആ കൊട്ടാരം ഇന്ന് അവിടെ ഈ ടൂറിസ്റ്റുകളുടെ തിരക്കാണ്, ട്രാക്കുളയുടെ കൊട്ടാരം കാണാൻ. ഇയാൾ എഴുതിയതാണത്, ആര്, ഇയാള് ഈ കൊട്ടാരത്തെ കണ്ടുകൊണ്ട്. ആ കൊട്ടാരം ഫോട്ടോ നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ കാണാം, ഒരു ഭീകരമായ ഒരു പഴയ ഒരു കൊട്ടാരം, കരിങ്കല്ലുകളൊക്കെ കൊണ്ട് കെട്ടി. ഇത് കണ്ടപ്പോഴാണ് ഇയാൾക്കൊരു ഐഡിയ വന്നത്, എന്നാ ഇത് വെച്ചൊരു കഥ എഴുതിയാലെന്താ, ഇത് വെച്ചിട്ട്. എന്നിട്ട് ഇത് വെച്ചുകൊണ്ടാണ് ഇയാൾ എഴുതിയത് പോകുന്നത്. നമ്മളതിന്റെ ഫോട്ടോ കൊണ്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കതൊന്നും ഇവിടെ ഒരു ട്രാക്കിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു ക്രൂരനായ ഒരു രാജാവ് ജീവിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് ഒരു കഥ, ഒരു പ്രഭു. പക്ഷെ അത് വെച്ചുകൊണ്ട് അയാളൊരു കഥ എഴുതി കഴിഞ്ഞപ്പോ ഇന്ന് ആ കൊട്ടാരത്തിന്റെ പേരെന്താണ്, ട്രാക്കുള കൊട്ടാരം. ഇത് കാണാനായിട്ട് ആൾക്കാർ പോവുകയാണ് അവിടെ നിരന്തരം. അപ്പൊ നമ്മുടെ ഈ പുണ്യസ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ പോകുന്നതിനും അവിടെ കാശ് മുടക്കുന്നതിനും ഒന്നൊക്കെ കഥകൾ എഴുതി അതൊക്കെ സംഭവിക്കും. ഇത് അടുത്ത കാലത്ത് കിടന്ന സംഭവമാണ്, ഒരു സംഭവം. അതുപോലെ തന്നെ ഷെർലക് ഹോംസ്, ഷെർലക് ഹോംസിന്റെ കഥ എഴുതി, കഥ എഴുതി വച്ചിട്ട് അവസാനം ഷെർലക് ഹോംസ് മരിച്ചെന്ന് അയാൾ എഴുതി. ജനങ്ങൾ ബഹളം ഉണ്ടാക്കി, ആൾ മരിക്കാൻ പാടില്ല, ഡിക്റ്റേറ്റീവാണ്. പിന്നെ വേറൊരു കഥ എഴുതി അയാളെ ജീവിപ്പിച്ചു. എന്നിട്ട് അയാൾ താമസിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു റൂം ലണ്ടനില്, അവസാനം ആ റൂമൊക്കെ അവിടെ ഉണ്ടാക്കി, അവിടെ ഷെർലക് ഹോംസിന്റെ പ്രതിമ വച്ചിരിക്കുകയാണ്. ഇപ്പോഴാൾക്കാർ അവിടെ വിസിറ്റ് ചെയ്യണം ഷെർലക് ഹോംസിനെ. അങ്ങനെ ഒരാള്, ഇയാളുടെ സാങ്കല്പിക കഥ ഒരു സ്ത്രീയാണ് എഴുതിയത്, അഗതാ ക്രിസ്റ്റി. ആരാണ് അഗതാ ക്രിസ്റ്റി? ആണെന്ന് തോന്നുന്നു പേര് പറഞ്ഞു. അപ്പോ ശരിക്കും അതിപ്പോ ഒരു യഥാർത്ഥത്തിൽ ഒരു മെഴുക പ്രതിമ ഒരാൾ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്, ഒരു എപ്പോഴും ഒരു പൈപ്പൊക്കെ ചവച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ജനങ്ങൾ അത് തന്നെ ജനങ്ങളുടെ മനസ്സിലെന്താണ്, ആരാധിക്കുന്നില്ലെന്നേ ഉള്ളൂ, ഒരു ഷെർലക് ഹോംസ് ഉണ്ട്. അപ്പൊ ഇന്നും എന്തെങ്കിലും മോഷണം എന്തൊക്കെ നടന്നു കഴിഞ്ഞാൽ ലണ്ടനിൽ ഇത്രയും വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്, അവർ ഷെർലക് ഹോംസിന് കത്തെഴുതും. ഇന്നും അവിടെ ചെല്ലും കത്ത്, ഇങ്ങനൊരു മോഷണം ഒന്നൊന്നും അന്വേഷിക്കണമെന്ന്. ഈ കത്തല്ല ഇയാളുടെ മുമ്പിൽ അടുക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോഴും. അപ്പൊ എങ്ങനെയാണ് ആൾക്കാരുടെ ഭാവന യാഥാർത്ഥ്യമായി മാറുന്നതെന്നുള്ളതാണ്. ഭാവനകൾ യാഥാർത്ഥ്യമായി മാറുന്നു, പിന്നെ അതിനെ മാറ്റാൻ പറ്റില്ല. അപ്പോ ഇപ്പോ ഈ ഡ്രാക്കുള പാലസ് എന്ന് പറയുന്ന സ്ഥലം എവിടെയുണ്ട്? യാഥാർത്ഥ്യമാണ്. ഈ പ്രഭു തന്നെ ഏതൊരു കാലത്ത് ജീവിച്ചിരുന്നതാണ്, ഹിസ്റ്ററി പോലും അറിയത്തില്ല. പക്ഷെ ഒരാൾക്ക് അതിൻ്റെ ഒരു ഡ്രാക്കുള ഉണ്ടാക്കാം എന്ന് തോന്നിയപ്പോ അതൊരു വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറി. പണം എല്ലാവരും പോവുകയാണ് അവിടെ. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാം. അത് ഗുരു പറഞ്ഞിട്ടുണ്ട്, ഗുരു ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ശിവനെ കുറിച്ചാണോ പറഞ്ഞു? ആരെ കുറിച്ചാണ് പറഞ്ഞു? ശിവനെ കുറിച്ച് പറഞ്ഞു. ഗുരു തന്നെ ശിവശതവൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു സംഭാഷണത്തിൽ പറഞ്ഞു, ഇയാളേതോ കാട്ടു ജാതിക്കാരുടെ നേതാവായിരുന്നു, തലയിലെന്തോ ചീപ്പ് വെച്ചിരുന്നു, ചന്ദ്രക്കർ പോലുള്ള ഒരു ചീപ്പൊക്കെ വെച്ചിരുന്നു. പിന്നെ ആൾക്കാർ കഥകളൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി അവസാനം ശിവനായതാണ്. ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ ആളാണ്. അങ്ങനെയൊക്കെയാണ് അത് സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ചിത്രങ്ങളൊക്കെ വരുന്നത് എവിടെ? നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ മനസ്സിലാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കുന്നതിന് അവലംബമായിട്ട് ഏതെങ്കിലും വ്യക്തി ജീവിച്ചിരുന്നിരിക്കാം, അതൊക്കെ സംഭവിക്കാം. ഏതെങ്കിലും ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയായിരിക്കും. നമ്മുടെ ഒ വി വിജയന്റെ പല കഥകളിലും ജീവിച്ചിരുന്ന പല വ്യക്തികളുമാണ് അതിലെ കഥാപാത്രങ്ങൾ പലതും. അപ്പോൾ ആ വ്യക്തികളെങ്ങോട്ട് എടുത്തിട്ട്, പിന്നെ നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, ഒരു ചട്ടമ്പി ആടുകൂമേണ്ട, വേറൊരു ചട്ടമ്പിയുടെ ഒരു സിനിമയുണ്ട്. അതിൽ ആ ഒരു നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു ചട്ടമ്പിയാണത്. പക്ഷെ ആ ചട്ടമ്പി ആരും അറിയില്ല, പക്ഷെ മോഹൻലാലിന് അതായിട്ട് അറിയും ആൾക്കാർ. കിരീടം, കിരീടം ഒരു ചട്ടമ്പി, ശരിക്കുള്ള ഒരു ചട്ടമ്പി വെച്ചാണ് കഥ എഴുതിയത്. അപ്പോ ജനങ്ങളുടെ മനസ്സിലത് ഇപ്പോൾ ഇങ്ങനെയായി. അപ്പോ അങ്ങനെ കഥകൾ എഴുതുന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു അവലംബം കാണും, അത്രയേ ഉള്ളൂ. അതീ കഴിഞ്ഞൊന്നും അത് വെച്ച് കഥകൾ എഴുതുന്നു. എന്നിട്ട് പറയുന്നു, ഭഗവാൻ പറഞ്ഞു യുദ്ധം ചെയ്യുക. അപ്പം നല്ല ആശയങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ആശയങ്ങളുടെ അവരിത് കൂടെ ചേർക്കും. ഇത് എന്താണ്, ഇത് വിറ്റ് പോകണമെന്നോ? വിറ്റ് പോകുന്നതിന് വേണ്ടിയിട്ട് അവര് എന്താണ്, നമ്മുടെ ഈ അരിയുടെ മൊത്തക്കച്ചവടക്കാർ അരിയുടെ കൂടെ കുറച്ച് ചെറിയ കല്ലൂടെ ചേർത്ത് വിടുമ്പോൾ തൂക്കം കൂട്ടാൻ വേണ്ടി. അത് പറഞ്ഞോ, ഇങ്ങനെ ചേർത്ത് വിടുന്നത് പോലെയാണ് ഈ സംഭവങ്ങളെല്ലാം. അങ്ങനെ കുറച്ച് കഥകളൊക്കെ ചേർത്ത് വിട്ട് ഗീതയിൽ ഒരു നാലഞ്ച് ഭാഗത്ത് അഹിംസ ആവർത്തിക്കുന്നുണ്ട്. അഹിംസ എന്ന് പറയുന്ന പദം നാലഞ്ച് സ്ഥലത്ത് അഹിംസ അഹിംസ എന്ന് ആവർത്തിക്കുന്നുണ്ട്. അതേപോലെ നാലഞ്ച് സ്ഥലത്ത് ആവർത്തിക്കുന്നുണ്ട് യുദ്ധം ചെയ്യൂ, യുദ്ധം ചെയ്യൂ, കൊല്ലും, ഇതും വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടും? ഇത് രണ്ടും കൂടെ എങ്ങനെ ആർക്ക് യോജിപ്പിക്കാൻ പറ്റുമോ? അഹിംസ അഹിംസ എന്ന് ആവർത്തിക്കുന്നുണ്ട്, കൊല്ലു കൊല്ലു കൊല്ലു. അതുകൊണ്ടാണ് നമ്മുടെ മഹാത്മാഗാന്ധി ഒരു കാര്യം, മഹാത്മാഗാന്ധി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹിംസ അഹിംസ എന്നിടത്ത് അഹിംസ എന്ന് തന്നെ അർത്ഥം വഴി. ഈ കൊല്ലു കൊല്ലു എന്നിടത്തൊക്കെ മഹാത്മാഗാന്ധിയുടെ അർത്ഥം എന്താ, കൊല്ലരുതേ കൊല്ലരുതേ എന്നാണ്. പ്രശ്നം പരിഹരിച്ച അങ്ങനെയാണ്. കാരണം ഗാന്ധിക്ക് സംസ്കൃതം അറിയത്തില്ല, എന്തുകൊണ്ട് എഴുതി വയ്ക്കും? അതിനെ പ്രശ്നമില്ലല്ലോ, അനാസക്തി യോഗം. അപ്പോൾ ഗാന്ധിജി പറയുന്ന അനാസക്തി യോഗം ശരിയാണ്. ഗാന്ധിജി പറയുന്ന എന്താണ്, ആസക്തിയില്ലാതെ കർമ്മം ചെയ്യും. അത് പൂർണ്ണമായിട്ട് ശരിയാണ്. ഒരാൾക്ക് അങ്ങനെ ആസക്തിയില്ല. കാരണം നമ്മളിപ്പോൾ ഒരു നമ്മൾ തന്നെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ എന്താണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കണമെന്നുള്ള ആഗ്രഹം വരും. മറ്റവനോട് മത്സരിച്ചിട്ട് അവൻ്റെ നേട്ടങ്ങളിലൂടെ നമുക്ക് കൈക്കലാക്കണമെന്ന് തോന്നും. പിന്നെ അവൻ നമുക്ക് അനുകൂലമല്ലെങ്കിൽ അവനെ തകർക്കണമെന്ന് തോന്നും. ഇങ്ങനെയുള്ള പല ചിന്തകളും നമ്മുടെ പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിൽ ഓരോ ഗ്രൂപ്പുകളിലും വരും. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അപ്പോൾ ഒരാളോട് വിരോധം തോന്നിക്കഴിഞ്ഞാൽ അവനെ എങ്ങനെ നശിപ്പിക്കണം. പിന്നെ ഒരാൾ നല്ലവണ്ണം പ്രവർത്തിക്കുന്ന അസൂയ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ചെയ്യാം. ഇപ്പോൾ അടുത്ത കാലത്ത് നടന്നൊരു സംഭവമാണ് തമിഴ്നാട്ടിൽ കേരള ബോർഡറിൽ. ഒരു ക്ലാസ്സിൽ രണ്ട് കുട്ടികൾ, അപ്പോൾ രണ്ട് കുട്ടികൾ തമ്മിൽ പഠനത്തിൽ അതിൽ ഒരു കുട്ടി ഏറ്റവും ടോപ്പിൽ ക്ലാസ്സിൽ, വേറെ കുട്ടിക്ക് അങ്ങനെ എത്താൻ പറ്റുന്നില്ല. ടോപ്പിലെത്താൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ അമ്മ ഒരു ദിവസം ക്ലാസ്സിൽ സ്കൂളിൽ വന്ന് ക്ലാസ്സിൽ വന്ന് മറ്റേ കുട്ടിക്ക് വിഷം കൊടുത്ത് കൊന്നു. ടോപ്പിന് വലിയൊരു നിങ്ങളുടെ ആ ഭാഗത്ത് എവിടെയാണ്? നേറ്റിങ്ങര അടുത്താണ് ആ സംഭവം എന്നത്. സ്കൂളിൽ വന്ന് വിഷം കൊണ്ടുവന്ന് കലക്കി വീട്ടിൽ നിന്ന് തന്നേച്ചെന്നും പറഞ്ഞ് കൊടുത്ത് ഈ കുട്ടി വാങ്ങി കുടിച്ച് അവസാനം സി സി ടി വിയിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. എന്തുകൊണ്ട്? ഈ കുട്ടി ഫസ്റ്റ്, ഈ സ്ത്രീയാണിത് ചെയ്തത്, ആ സ്ത്രീയുടെ മകള് സെക്കൻഡ്. ഒരിക്കലും ഫസ്റ്റാകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതിനെ കൊന്നു കളഞ്ഞു. ഇത് കഥയല്ല, ഇവിടെ സംഭവിച്ചതാണ്. അപ്പോ മനുഷ്യൻ ഇങ്ങനെ വരും. നമുക്കിപ്പോ ഒരാൾ നല്ലവണ്ണം ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അസൂയ തോന്നിക്കഴിഞ്ഞാൽ അവനെ തകർക്കാൻ നോക്കും, എങ്ങനെയും നശിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ പലതരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. പിന്നെ നമുക്ക് കഴിവില്ല, വേറൊരാൾക്ക് കഴിവുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ആ കഴിവുള്ളവനെ നമ്മൾ അംഗീകരിക്കില്ല. കഴിവില്ലാത്തവൻ, കഴിവുള്ളവനെ കഴിവുള്ളവനെ അംഗീകരിക്കും, അല്ലാത്തവൻ അംഗീകരിക്കും. അവിടെയൊക്കെ ഭയങ്കരമായ ഹറാസ്മെന്റും പല പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ ഒരു പ്രവൃത്തി രംഗത്ത് നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെ ഒഴിവാക്കുന്നിടത്താണ് കർമ്മയോഗത്തിൻ്റെ ആവശ്യം വരുന്നത്. അതാണ് അവിടെ പറഞ്ഞ എന്താണ്, മൈ സർവാണി കർമ്മസ് കർമാണി സന്യസി അധ്യാത്മ ചേതസ നിർമ്മമോ നിരഹങ്കാര. ഇപ്പോൾ ഒരു ഭക്തനാണെങ്കിൽ അത് ഈശ്വരൻ ഞാൻ എങ്ങനെയാണ്, എനിക്ക് സ്വന്തമായിട്ടൊന്നും നേടാൻ വേണ്ടിയിട്ടല്ല, ഞാൻ നിസ്വാർത്ഥമായിട്ടാണ് പ്രവർത്തിക്കുന്നു എന്ന ഒരു ഭാവനയോടുകൂടി. ആർക്കും നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ പറ്റില്ല. പ്രവർത്തിക്കുമ്പോൾ അവർക്കെന്തെങ്കിലും ലക്ഷ്യം കാണും. എന്നാലും ഈ മത്സരബുദ്ധി ഒഴിവാക്കാൻ, അവൻ്റെ നേട്ടം കൂടെ എനിക്ക് പിടിച്ചെടുക്കണം, തൻ്റെ അക്കൗണ്ടിൽ കൊണ്ടുവരണമെന്നൊക്കെയുള്ള ആ ചിന്തകൾ ഒഴിവാക്കിക്കൊണ്ട് ഇതുന്നതിന് വേണ്ടി എന്താണ്, ഞാൻ ഈശ്വരന് വേണ്ടി ചെയ്യുന്നു, എൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ടല്ല. പിന്നെ അവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞെന്താണ്, അഹന്തയും മമതയും ഇല്ലാതെ. ഈ രണ്ട് കാര്യങ്ങൾ ഒരാൾക്ക് ചെയ്യാം. എന്താണ് ഈ മത്സരം വരുന്ന എപ്പോഴാണ്? ഞാൻ മറ്റൊരുത്തിനോട് മത്സരിക്കുന്നത്, മത്സരിക്കുന്നതെന്ന് വെച്ചാൽ ആരോഗ്യകരമായ മത്സരമല്ല പറയുന്നത്, വിദ്വേഷ മത്സരങ്ങളാണ്. അല്ലെങ്കിൽ പ്രവൃത്തിയിൽ എവിടെയും മത്സരം വേണം, മത്സരിച്ചാലേ നമുക്ക് കൂടുതൽ മെച്ചപ്പെടാൻ പറ്റും. അപ്പം മെച്ചപ്പെടുന്ന മത്സരങ്ങളല്ല, ദേഷ്യം കൊണ്ട് മത്സരിക്കുക, അവനെ തകർക്കുക. എനിക്ക് അവനെ ഇഷ്ടമില്ല, അതുകൊണ്ട് അവനെ ഏതറ്റം വരെയും പോയി അവനെ നശിപ്പിക്കുക എന്നുള്ള, അതാണ് അഹങ്കാരം. അതിനെ ഒഴിവാക്കാൻ പറയുന്നു. പിന്നെ മമത എന്ന് പറയുന്നു, തണ്ട് മാത്രം നന്നായിരിക്കണം, അതിനുവേണ്ടി മറ്റുള്ളതിനെ മോശമാക്കിയാലും കുഴപ്പമില്ല. അതാണ് ആ സ്ത്രീ ചെയ്തത്. അവരുടെ മകളോട് അവർക്ക് മമതയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണം അതാണ്. അത്രയും വലിയ മമതയാണ്, അവൾക്ക് വേണ്ടി എന്തും ചെയ്യും. ഇപ്പൊ അവർ വിചാരിക്കുക, അവരിതിന്റെ ഭവിഷ്യത്ത് ആലോചിക്കാതെ ആയിരിക്കില്ല. അവർ വിചാരിക്കുന്ന എന്താണ്, ഞാൻ വിഷം കൊടുത്താൽ കണ്ടുപിടിക്കും, കണ്ടുപിടിച്ചാൽ ഞാൻ ജയിലിൽ പോകും, ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും. പക്ഷെ എന്റെ മകള് ഫസ്റ്റായിരിക്കും, ക്ലാസ്സിൽ അവളായിരിക്കും ഇനി ഫസ്റ്റ്. അത്രയും ചിന്തിക്കാതെ ഒരാൾക്ക് വിഷം കൊടുക്കാൻ പറ്റില്ല. ഇതാണ് മമത. ഇത്തരം മമതകൾ ഒഴിവാക്കി ആ അപ്പൊ ഈ മമത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഈശ്വരന് വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നു ഗുരുവിന് വേണ്ടി ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? ആ മമത ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു മമത, ഇപ്പൊ ഒരു പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത് തന്നെ വേണം, ഒരു ബ്രാഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ വേണം, മാറാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള വിചാരങ്ങൾ വരുമല്ലോ മനസ്സ്. അപ്പൊ അതാണ് മമത. അപ്പൊ ആ മമത അപ്പൊ ഗുരുവിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് അങ്ങനെ നിർബന്ധമില്ല, എവിടെയായാലും നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളൊരു മനസ്സ് വരിക. നമ്മൾ പ്രവർത്തിക്കുന്ന ആൾക്കാർ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയവരായിരിക്കുക, നമ്മൾ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ ചുറ്റുപാടുകൾ അനുകൂലമായിരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രവർത്തിക്കുന്നതിന് ദോഷമൊന്നുമില്ല. നമ്മളെപ്പോഴും പ്രവർത്തിയിൽ നിന്ന് പിന്മാറുന്നതുകൊണ്ടാണ്, രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മൾ ആരോടാണ് സഹകരിക്കുന്നത് അവർ നമ്മളോട് അനുകൂലമല്ല. മറ്റൊന്ന് എന്താണ്? നമ്മുടെ ചുറ്റുപാടുകളോട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാതെ വരും. ഇത് ഈ രണ്ട് പ്രശ്നവും പരിഹരിച്ചാൽ നമുക്ക് പ്രവർത്തിക്കാം. അപ്പൊ ഇപ്പോ എല്ലാവരും സന്യാസത്തിൽ വന്നാലും എന്തെങ്കിലും പ്രവർത്തിച്ചേ പറ്റൂ, പ്രവർത്തിക്കാതെ സന്യാസത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. കാരണം എന്താണ്? ശങ്കരാചാര്യർ പറഞ്ഞ് സന്യാസം എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. അത് ആ കാലത്തേക്ക് പറഞ്ഞാണ് ശങ്കരാചാര്യർ പറഞ്ഞ കാര്യമാണ്. ഗുരു പറഞ്ഞ കാര്യമല്ല ഞാൻ പറയുന്നു. എന്നുവെച്ചാൽ നാടുകൾ നടന്ന് കൈ ചോദിക്കുക, ആഹാരം വാങ്ങിക്കുക, കഴിക്കുക. ഇന്നാരും കൊടുക്കാനും തയ്യാറല്ല, ചോദിക്കുന്നോട്ട് സാധ്യവുമല്ല. അപ്പൊ ഏതെങ്കിലും ഒരു തൊഴിൽ, അതേ തൊഴിലെന്നുള്ളതല്ല, ഒരു തൊഴിൽ അയാൾ ചെയ്തേ പറ്റും. എന്തെങ്കിലും ഒരു തൊഴിൽ നിർബന്ധമായും ചെയ്യണം. പക്ഷെ ഗുരു അത് മനസ്സിലാക്കിക്കൊണ്ട് ഗുരു അങ്ങനെ ഒരു സന്യാസത്തിനെ പ്രോത്സാഹിപ്പിച്ചേ ഇല്ല. ഗുരു പറയുന്നത് സന്യാസി ഒരു പണിയെടുക്കണമെന്നാണ്. എന്തെങ്കിലും ചെയ്യണം, പണിയെടുക്കുക, അതേതായാലും കൊള്ളാം. അതെന്താണെന്ന് അവിടെയാണ് പറയുന്നത്. ഇപ്പൊ ഈ ശങ്കരാചാര്യരുടെ പോലുള്ള ആ കാലത്തിന്റെയൊക്കെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അവ വിധിക്കുകയാണ്. ഈ ഭിക്ഷാടനം എടുക്കാൻ പറയുന്ന പോലും ഒരു തരത്തിലൊരു വിധിയാണ്. അത് വിധിയല്ലെന്ന് പറയും, എന്നാലും അതേ ചെയ്യാവൂന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നീ ഭിക്ഷാടനം തന്നെ എടുക്കണം, മറ്റൊരു തൊഴിലും ചെയ്യാൻ പാടില്ല. ബ്രാഹ്മണന്റെ കർമ്മങ്ങളിൽ സന്യാസിക്ക്, ബ്രാഹ്മണനെ സന്യാസിക്കാവും, പിന്നെ സന്യാസിക്കുള്ളത് ഒരേ ഒരു തൊഴിലാണ് ഭിക്ഷാടനം, വേറൊന്നും പാടില്ല. അത് വിധിയാണ്, അത് നേരിട്ടുള്ള വിധിയല്ല, സന്യാസിയോട് അർത്ഥാത് പ്രാപ്തമാകുന്ന ഒരു വിധിയാണ്. അപ്പൊ അത്തരം ഇതിനോട് ഗുരു അംഗീകരിക്കുന്നില്ല. ഗുരു പറയുന്നത് എന്താണ്? എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുമ്പോൾ അതവിടെ ഇന്നത്തെ ആധുനികമായ ആധുനിക മനുഷ്യന്റെ നിലപാടാണ്. അത് അവന്റെ തിരഞ്ഞെടുപ്പായിരിക്കും, അവൻ തിരഞ്ഞെടുക്കാം. പക്ഷെ യുദ്ധം തിരഞ്ഞെടുക്കരുത്. യുദ്ധം പോലെയുള്ള ഹിംസാത്മകമായ പ്രവൃത്തികളല്ല. പണ്ട് ഹിംസയെ പറഞ്ഞ എന്തുകൊണ്ട്? അതും ധർമ്മമാണ്, ജാതി ധർമ്മമാണ്, ജാതി തൊഴിലാണ്. അതുകൊണ്ട് അതിന് ആര് ദോഷമില്ലെന്നാ പറയുന്നു. സദോഷമഭി നത്യജയ്. അതിൽ ദോഷങ്ങളൊക്കെ ഉണ്ട്, കൊല്ലലൊക്കെ ഉണ്ടെങ്കിൽ നീ ഉപേക്ഷിക്കരുത്, അത് വിധിയാണ്. ഇന്ന് തെരഞ്ഞെടുപ്പാണ്, ഇത് വലിയ വലിയൊരു അന്തരമുണ്ട്. അതുകൊണ്ട് നമ്മള് ഇന്നത്തെ തൊഴിൽ സംസ്കാരം അതാണ്, പഴയ രീതിയല്ല. മറ്റു അവന് സ്വാതന്ത്ര്യമില്ല. ഇന്നങ്ങനെയല്ല. ഇന്ന് നിങ്ങൾ ഒരാൾ നിങ്ങളുടെ കീഴിൽ ഒരാളൊരു ജോലി ചെയ്യണമെങ്കിൽ അയാൾക്ക് ആ ജോലി കൊടുക്കുന്നുമ്പോൾ അയാളുടെ അഭിപ്രായം ചോദിക്കുന്നു, ഈ ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു പണിക്കാരനെ വീട്ടിൽ വിളിച്ചാലും എന്ത് ചെയ്യണം? അവനോട് ചോദിക്കണം, ഇത് ചെയ്യാൻ പറ്റുമോ? അല്ലാതെ നീ ചെയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധിച്ച തന്റെ പണി നോക്കാൻ പറയും. അവിടെ അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നു മനുഷ്യന്റെ. അത് മാത്രമല്ല, ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. തെരഞ്ഞെടുപ്പെന്ന് പറയുന്നിടത്ത് എന്താണ് നമുക്ക് അവകാശം എന്ന് പറഞ്ഞാൽ? അത് സാധ്യമായത് തുടങ്ങും. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന തൊഴിൽ ചെയ്യാൻ പറ്റിയില്ലെന്ന് പറയും, എന്നാലും നമുക്കവിടെ ഒരു അവകാശവും സ്വാതന്ത്ര്യമുണ്ട്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഈ രണ്ടും ഇല്ലാത്ത കാലഘട്ടമാണ്. വിധി എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ആ വ്യക്തിക്ക് അവകാശമില്ല, ഒരവകാശമില്ല പറയുന്നതനുസരിക്കുക. തിരിച്ചിങ്ങോട്ടൊന്നും പറയണ്ട, പറയുന്നു കേട്ടാൽ മതി, ഈ നിലപാടാണ്. അപ്പോൾ അവിടെ അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല. അവകാശം സ്വാതന്ത്ര്യം ഇല്ലാത്തടത്തൊരിക്കലും കർമ്മയോഗം നടക്കില്ല, ഒരു വെറുതെ പറയുന്നതാണ്. നിങ്ങൾക്ക് എവിടെയാണ് അവകാശ സ്വാതന്ത്ര്യം തിരഞ്ഞെടുപ്പെല്ലാം വരുന്നത്, ആ സ്ഥലത്ത് മാത്രമേ ഈ പറയുന്ന തരത്തിൽ മമതയില്ലാതെ അഹങ്കാരമില്ലാതെ ഒരു വിശ്വാസിയാണെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ഗുരു അങ്ങനെയൊക്കെയുള്ള ഒരു മനോഭാവത്തോടുകൂടി, അപ്പോഴേ അയാൾക്ക് കർമ്മത്തിന്റെ ഫ്രീഡം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ കർമ്മം എന്ന് പറയുന്നത് ഈ നമ്മളൊരു ഭാഗത്തൂടെ കർമ്മയോഗം അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ചെയ്യുന്നവർ കരഞ്ഞുകൊണ്ടിരിക്കും, അവർക്കൊരിക്കലും കർമ്മയോഗം ഒന്നും ചെയ്യാൻ പറ്റില്ല, അവരസ്വസ്ഥരായി, അത്രേ സംഭവിക്കത്തുള്ളൂ. പണ്ടങ്ങനെ ഈ കാലഘട്ടത്തില് ഈ വിധി, അത് പുരോഹിതന്റെ വിധിയാണ്, അതാണ് ഏറ്റവും വിധി അവൻ എഴുതി വെച്ചതിന് അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്, ആരെങ്കിലും നന്നാവണമെന്നുള്ള ഉദ്ദേശിച്ച് എഴുതി വെച്ച. സർവവും തന്നിലേക്ക് കേന്ദ്രീകരിച്ച് സമൂഹത്തിന്റെ എല്ലാ ഗുണങ്ങളുടെയും ഭോക്താവ് താനാണ്, അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ കാര്യമാണ് ജാതികളും ഉപജാതികളുമായി പിരിച്ചു വെച്ചത്. അപ്പൊ അതല്ല ഇന്നത്തെ കാലം. ഇന്ന് നിങ്ങൾ ഒരാൾ ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ എന്താണ്, അതാണ് ഇന്ന് ഇപ്പോൾ വരുന്ന ഏറ്റവും ഒരു പ്രധാനമായ ആശയമാണ് കൺസെൻസസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അത്. പലപ്പോഴും ഡെമോക്രസിയിലേക്കാളും ഒരു സ്റ്റെപ്പ് മേളിലെന്നാണ് പറയുന്നത്. ഡെമോക്രസിയിലും എന്ത് ചെയ്യും, മനുഷ്യന് നമ്മൾ തിരഞ്ഞെടുക്കാൻ ബാധ്യത വരും, മനസ്സിലായോ? കൺസെൻസൻസ് എന്ന് പറയുമ്പോൾ ഒരു പൊതുജന ഒരു പൊതു അഭിപ്രായ രൂപീകരണം നടക്കുന്നതാണത്. അവിടെ ഒരു അഭിപ്രായ രൂപീകരണമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ജനാധിപത്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ നമുക്കൊരു നേതാവ് വേണം. പക്ഷേ നേതാവാകാൻ മത്സരിക്കുന്നവൻ ശരിയല്ലെങ്കിലും നമുക്കവന് വോട്ട് ചെയ്യണം അല്ലേ. നമ്മൾ ഒരാൾക്ക് വോട്ട് ചെയ്തല്ലേ പറ്റൂ. രണ്ട് സ്ഥാനാർത്ഥികളുണ്ട്, രണ്ടുപേര് ശരിയല്ലെങ്കിലും നമുക്ക് ഒരാളെ തിരഞ്ഞെടുത്തേ പറ്റൂ. അവിടെ ഈ കൺസെൻസസ് എന്ന് പറയുന്നത് നടക്കുന്നില്ല, അഭിപ്രായ രൂപീകരണം നടക്കുന്നില്ല. അപ്പൊ ജനാധിപത്യത്തിൽ ഡെമോക്രസിയുടെ ഒരു ഇതായിട്ടാണ് പറയുന്നത് ഒരഭിപ്രായ രൂപീകരണം. അപ്പൊ അഭിപ്രായ രൂപീകരണത്തിലൂടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഈ നമുക്ക് എന്താണ് ടീം ലീഡർ ഇല്ലാതെ വരുന്നത്, നമുക്ക് ഗ്രൂപ്പ് ലീഡേഴ്സേ ഉള്ളൂ. ടീം ലീഡർ ഇല്ലാതെ വരുന്ന എന്താണ്, ആർക്കും അങ്ങനെ ഒരു കൺസെൻസസ് രൂപീകരിക്കാൻ പറ്റുന്നില്ല. ഇത് എന്റെ ഇഷ്ടമാണ്, പൊതു അഭിപ്രായം രൂപീകരിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യും, നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള ഒരു നിലപാട് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ വിധി എന്ന് പറയുമ്പോൾ ഇതൊന്നും പരിഗണിക്കുന്നില്ല, നീ ചെയ്തോ. അവിടെ ഒരൊറ്റ ക്രൈറ്റീരിയ ഉള്ളൂ, നിന്റെ അഡ്രസ്സ് പറ, നിന്റെ അച്ഛൻ ആരാണ്, ശരി, എന്നാൽ നീ ഇത് തന്നെ ചെയ്യും. അതൊന്നും കർമ്മയോഗത്തിന്റെ ഒരു രംഗമേ അല്ല, ഒരിക്കലും നടക്കില്ല. കർമ്മയോഗത്തിൽ ആദ്യം വേണ്ടത് എന്താണ്, ഭൗതികമായ ഫ്രീഡം വേണം ആദ്യം ചെയ്യുന്നതിനുള്ള ഭൗതികമായ ഫ്രീഡം. ആത്മീയമായിട്ടില്ല, ഭൗതികമായ ഫ്രീഡം ഉള്ളിടത്തെ നമുക്ക് ആത്മീയ മാനസികമായ ഫ്രീഡം ഉണ്ടാകത്തുള്ളൂ. പറ്റില്ല. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഈ കാര്യം ചെയ്യുന്നു, ഒരാൾ ആവശ്യമില്ലാതൊന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ എന്റെ ഭൗതികമായ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ട ഞാനത് ചെയ്യത്തില്ല, പണി നോക്കാൻ പറയും. അപ്പൊ എനിക്ക് ഭൗതികമായ ഫ്രീഡം വേണം, പക്ഷെ എനിക്കങ്ങനെ ഒരു ഭൗതികമായ ഫ്രീഡം എനിക്ക് ആവശ്യമാണെന്ന് എന്ന ബോധമുള്ള ഒരാൾ ഇരുന്ന് ഇതൊക്കെ നിയന്ത്രിച്ചാലേ എനിക്കിത് ചെയ്യാൻ പറ്റും. ഇവിടെ ഇരുന്ന് ഈ മൊത്തം സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്ന ആളിന് ഈ ബോധമില്ല. എങ്ങനെ അങ്ങനെ ഒരു ഭൗതികമായ സ്വാതന്ത്ര്യത്തിന്റെ സാഹചര്യം കൊടുത്താലേ ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റൂ എന്നുള്ളൊരു ബോധമില്ലെങ്കിൽ അടുത്ത നിമിഷം ഞാൻ എന്നെ ഇവിടെ കാണത്തില്ല, പിന്നെ എന്നെ തപ്പി നടന്നാലും കിട്ടത്തില്ല. അപ്പൊ അത് ഏറ്റവും ഇത് ഓരോ വ്യക്തിക്കും ആവശ്യമാണ്. ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ആ ഒരു സ്വാതന്ത്ര്യം വിധിയിലില്ല. യുദ്ധസ്വ ജഹി എന്നൊന്നും പറയുന്നിടത്ത് ആ സ്വാതന്ത്ര്യമില്ല. ഇത് അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ്. ഇത് മനസ്സിലാക്കാതെയാണ് ആൾക്കാർ ഈ കിടന്ന് എന്ത് ചെയ്യുന്നത്, ഗീതായജ്ഞം നടത്തുന്നത്. ആ കാലവും ഈ കാലവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മളങ്ങനെ എന്താണ് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനും തയ്യാറാണ്. മനസ്സിലാവോ? ഇതൊരാവശ്യമാണെന്നാണ്. പലരും എന്ത് ചെയ്യുന്നുണ്ട്, സ്വാതന്ത്ര്യത്തെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് താൻ എൻജോയ് ചെയ്യുന്നതെന്നുള്ള അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവർ മറ്റുള്ളവർക്കത് കൊടുക്കത്തില്ല. മറ്റുള്ളവർക്ക് അവർ ഒരിക്കലും അത് ഷെയർ ചെയ്യാൻ അവർ തയ്യാറാവത്തില്ല. കാരണം എന്തിന്റെ സുഖമാണ് താൻ അനുഭവിക്കുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല. മനസ്സിലായിട്ടില്ല. ഈ താൻ ഈ അനുഭവിക്കുന്ന എന്താണ്, തനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിന്റെ ഒരു സുഖമാണെന്നുള്ള ഇവൻ അറിയത്തില്ല. ഇവനെന്തോ ഇങ്ങനെ അർമാദിക്കുകയാണ്. ഒരു അർമാദിക്കണവനാ, എന്തൊക്കെ സന്തോഷിക്കണവൻ. ഇവൻ അറിയത്തില്ല ഇവന് ഒരു ഗിഫ്റ്റാണ് ഇവന് കിട്ടിയിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം എന്നും. അങ്ങനെ നമ്മുടെ ആ സ്വാതന്ത്ര്യത്തിൽ അഹങ്കരിച്ചാൽ അത് അഹങ്കാരം. അതാണ് ഇവിടെ പറയുന്നത്, എന്താണ് നിരഹങ്കാര. അതാണ് കർമ്മയോഗം. ശരിക്കും കർമ്മയോഗം അതാണ്. പക്ഷെ നമുക്ക് ചിലപ്പോൾ അത്തരം സ്വാതന്ത്ര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്കൊരു പൊസിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമാണ് കിട്ടുന്നത്. നിങ്ങളൊരു ബ്രാഞ്ചിന്റെ മഠാധിപതിയായിരിക്കുക എന്ന് വെച്ചാൽ ഒരു സ്വാതന്ത്ര്യമാണ്. പക്ഷെ നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ താഴെ അവിടെ ഒരു കുശിനിക്കാരനെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ആ സ്വാതന്ത്ര്യം നമ്മൾ അവന് ഷെയർ ചെയ്യണം. എന്നിട്ട് വേണം അവനെ ഗീത പഠിപ്പിക്കാൻ. അപ്പോഴേ അത് ശരിയാവും. അപ്പോഴേ അവനെ സംബന്ധിച്ചിടത്തോളം, കാരണം ഇതിന് ഈ ആധ്യാത്മികമായ ഏത് തരത്തിലുള്ള പ്രാക്ടീസിനും സാധനയ്ക്കും ഏറ്റവും പ്രധാനമായി വേണ്ടത് ഭൗതികമായ സാഹചര്യമാണ്. ഭൗതികമായ സാഹചര്യം ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അത് വേണം. അപ്പൊ നിങ്ങളിപ്പോ ഓടി ആശ്രമത്തിൽ വന്നു. ആ ആശ്രമത്തിൽ നിങ്ങൾക്കൊരു ഭൗതികമായ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആത്മീയമായ എന്തെങ്കിലും ഒരു പുരോഗതി നേടാൻ പറ്റൂ. നിങ്ങൾക്കായാലും എനിക്കായാലും എന്നെ കൂടെ ചേർത്താ ഞാൻ പറയുന്നു, അവിടെ മാത്രമേ ഈ പറയുന്ന നിർമ്മമനും നിരഹങ്കാരനും ഒക്കെ ആകാനും പറ്റൂ. അല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അപ്പോ എവിടെയാണോ ഒരു സമൂഹത്തെ മുഴുവൻ വിധിയിലൂടെ നിയന്ത്രിക്കുന്നത്, അവിടെ ഒരിക്കലും കർമ്മയോഗം ഇങ്ങനെയൊന്നും നടക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഭഗവത്ഗീത. അതിന്റെ ഏറ്റവും നല്ല എന്താണ് തെളിവാണ്. കാരണം അർജുനനിൽ ഇത് വർക്ക് ചെയ്തില്ല, ഒന്നും വർക്ക് ചെയ്തില്ല. കഥയെ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ കഥയെ കൊടുക്കും, വിജയിച്ചിട്ടില്ല അവിടെ. വിധിയിലൂടെ നടപ്പിലെടുക്കുക അതൊന്നും നല്ല കാര്യമുണ്ട്. ഒരു കാര്യമുണ്ട് ഈ പറയുന്ന കാര്യം. ശരി. Mm-hmm.